ഉക്കാരാന്തം കഴിഞ്ഞ് ഊക്കാരാന്ത ശബ്ദമാണ്, അതിൽ ഹുഹു ശബ്ദം, ഹുഹു ശബ്ദത്തിൽ എണ്ണ് വരുന്നു. പിന്നെ വരുന്ന അതിചമ്മു ശബ്ദം, അതിചമ്മു ശബ്ദത്തു നദീകാര്യം വിശേഷം, അവിടെ നദീകാര്യമാണ് വരുന്നത്. അതിച്ചമു ശബ്ദസ്യ കിബന്ധത്വ അഭാവാത് ധാതുത്വം നാസ്തി, നദീശബ്ദകത്വാത് നദീകാര്യം അസ്തി, നദീകാര്യം വിശേഷ. നദീകാര്യം സംബോധന അതിചമു ഇതി ഹർസ്വഹ അമ്പാർത്ത നദിയോർ ഹർസ്വഹ അതിചമ്യ അതിചമ്യാഹ അതിചമ്മഹ ഇത്യാദിഷു സ്ഥലേഷു അണ്ണദ്യാഹ ആടസ്ഥ അതിചമൂന ഇത്യത്ര ഹർസനദ്യാഗോ നുട്ട് അതി അതി സപ്തമിയകവനെ ചമ്മു ഇത്യത്ര നീരം നദ്യം നിഭ്യ അണ്ണദ്യാഹ ആടസ്ഥ ഖലപു ശബ്ദസ്യ ഖലം പുനാദീതി ഖലപു ഖലപു ശബ്ദസ്യ നദീത്വം നാസ്തി കിബന്ധത്വ ധാതുത്വം അസ്തി. അത്ര ഓ സുപി ഇത്യനേന എണ്ണാദേശ ഖലപ്പൂ ഖലപ്പൂ ഇത്ര അജിശുന് ധാതു ബ്രുവാം യോരി യങ് വങ്ങു ഇത്യനേന വങ് പ്രാപ്തവും ഓ സുപി ഇത്യനേന എണ്ണാദേശ ഗതികാരക ഇതര പൂർവപദസ്യ എണ്ണയിഷ്യത്തെ ഇതി വാർത്തികേന അത്ര കാരകപൂർവത്വാ ഖലം പുനാതീതി ഇതി വിഗ്രഹേ ഖലശബ്ദസ്യ കാരകത്വ ഗതികാരക ഇതര പൂർവസ്യ എണ്ണയിഷ്യതേ ഇതിനേന എണ്ണിഷേധ അഭാവാ കാരകപൂർവകത്വാ എണ്ണാദേശേ ഖലപ്പു ഖലപ്പുഹ ഇത്യാദി ഏവം സുലു ശബ്ദമപി സ്വഭൂ ശബ്ദസ്യ എൺ പ്രാപ്തേ അപി ന ഭൂസുതിയോ ഇതി നിഷേധ തത് സ്വഭുവോ ഇത്യത്ര അജിസിനുദ്ധാതപൂർവാമിയോരിവങ്ങോ ഇത്യനേന ഓങ്ങാദേശേ സ്വഭുവൗ സുഭുവ ഇത്യാദി. പശാഭൂ ശബ്ദസ്യാപി ന ഭൂസതിയോ ഇതി നിഷേധേ സതി പശാഭൂസ്ഥ ഇതി പുനഃ എൺ വിധീയത്തെ. സർവത്ര ഗതികാരക ഇതരപൂർവസ്യ എണ്ണൈഷ്യതേ ഇതി വാർത്തികസ്യ പ്രവൃത്തിരസ്തി അസ്യ എൺ സ്യാത് അച്ചിസുപി വർഷാഭ ഇത്യാദി. അടുത്തത് ദൃൻഭൂ ദൃൻ പ്രാപ്നോതി ഭവതി എന്ന് വെച്ചാൽ പ്രാപ്നോതി. ദൃൻ എന്ന് പറയുന്ന അവ്യയമാണ്, നകാരാന്തമായ അവ്യയം, നാന്തം അവ്യയം. ദൃൻഭൂ എന്നിരിക്കുമ്പോൾ ഇതും കിബന്ധമാണ്, സർപ്പമെന്ന് അർത്ഥമുണ്ട്. ഹിംസ ഹിംസിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ ദൃൻഭൂ. ഇവിടെയും ഭൂശബ്ദമായതുകൊണ്ട് അജിഷ്ണു ധാതു ബ്രുവാം യൂരി എങ്ങു പ്രാപ്തമാകുമ്പോൾ ന ഭൂസതിയോ നിഷേധം വരുമ്പോൾ ദൃൻ കര പുന പൂർവസ്യ ഭുവോ എൻ വക്തവ്യ. ദൃൻ കര പുനർ ഭൂവസ്യ എന്ന് വെച്ചാൽ ദൃൻ പൂർവത്തിലുള്ള, കരശബ്ദം പൂർവത്തിലുള്ള, പുനർശബ്ദം പൂർവത്തിലുള്ള എന്നുവെച്ചാൽ പരത്തിൽ ഭൂ വേണം, പൂർവത്തിൽ ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്ന് മതി. ഏതൊക്കെയാണ്? ദൃണ് കര പുന എന്ന് പറയുമ്പോൾ ദൃൻ ഭൂ കര ഭൂ പുനർഭൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എൺ വക്തവ്യ എന്നാണ്. ദൃൻഭൂ എന്നിരിക്കുമ്പോൾ, കര ഭൂ എന്നിരിക്കുമ്പോൾ, പുനർഭൂ എന്നിരിക്കുമ്പോൾ, ദൃൺഭൂ ദൃൺ പ്രാപ്നോതി, അത് സർപ്പം എന്നാണ് അർത്ഥം. ഇതധികം പ്രചാരത്തിലുള്ള ശബ്ദമല്ല. കരഭൂ കരാദ്ഭവതി നഖം, കരഭൂ. പുനർഭൂ, പുനർഭൂ എന്ന് പറഞ്ഞ് ഒരു നിത്യ സ്ത്രീലിംഗ ശബ്ദമുണ്ട്, പുനർഭവതി. അതിവിടെ വരത്തില്ല. ആ പുനർഭൂ എന്ന് വെച്ചാൽ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീ, അതാണ് പുനർഭൂ. ഇവിടെ പുനർഭൂ എന്ന് വെച്ചാൽ പുനർഭവിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ ഉള്ളു, വിശേഷണമായിട്ട് മറ്റും ഉപയോഗിക്കുന്നു. മറ്റേ ശബ്ദം ഇനി വരും, ശ്രീലിംഗ പ്രകടനത്തിൽ പുനർഭൂ വരും. അപ്പോൾ ഈ ശബ്ദങ്ങൾക്കെല്ലാം എന്ത് വരുന്നു? ന ഭൂസ്തുതിയോഹോ എന്നുള്ള സൂത്രം എണ്ണിനെ നിഷേധിക്കുന്നത് കൊണ്ട് ഈ വാർത്തികം എണ്ണ് വിധിക്കുന്നു. ദൃൺഭൂ കിബന്ധമാണ് ധാതുത്വമുണ്ട്. ദൃൺഭൂ സൂന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൃൺഭൂഹു ദൃൺഭൂ ഔ എന്നിരിക്കുമ്പോൾ എണ്ണ് വരുന്നു. ദൃൺകര പുനഃപൂർവസ്യ ഭൂ എൺ വക്തവ്യ ദൃൺഭൂ. പിന്നെ ബാക്കി രൂപങ്ങൾ ജസല് ദൃൺഭുവ ഹേ ദൃൺഭൂഹു ദൃൺഭൂ ദൃൺഭുഹ ദൃൺഭുവ ദൃൺഭൂ ടാന്നിരിക്കുമ്പോൾ എന്തുവരും? ദൃൺഭുവ എന്ന് വരും. ദൃൺഭുവ ദൃൺഭൂഭ്യാം ദൃൺഭൂഭി പിന്നെ ദൃൺഭുവേ. ഓ ഇവിടെ എഴുതിയിട്ടിരിക്കുകയാണ്, ദൃൺഭൂഭ്യാം ദൃൺഭൂഭ്യ ദൃൺഭുഹ ദൃൺഭൂഭ്യാം ദൃൺഭൂഭ്യ ദൃൺഭുഹ ദൃൺഭൂഹു ദൃൺഭുവാം ദൃൺഭി ദൃൺഭൂഹോ ദൃൺഭൂഷു ഹേ ദൃൺഭൂ ദൃൺഭൂ ദൃൺ. എന്നാൽ ഇവിടെ എഴുതാത്ത ഒരു കാര്യം ചോദിക്കാം, ഈ ദൃൺഭൂ എന്നിരിക്കുന്നിടത്ത് നകാരത്തിന്റെ പരത്തിൽ ഭകാരമിരിക്കുമ്പോൾ അവിടെ എന്ത് സന്ധ്യ വരേണ്ടത്? നകാരത്തിന്റെ പരത്തിൽ ഭകാരമിരിക്കുന്നു, എന്ത് സന്ധിയാണ് ഇവിടെ വരേണ്ടതെന്ന് സൂത്രം. എന്ത് സന്ധി വരണം? എരോ അനുനാസികം പരത്തിലുണ്ടോ? ദൃൺഭൂ എന്നിരിക്കുന്ന നകാരത്തിന്റെ പരത്തിൽ ഭകാരമിരിക്കുമ്പോ എന്ത് സന്ധി വരണം? എന്താ വരേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇരിക്കും വരേണ്ടത്? വാ പദാന്തസ്യ എന്താ പറയുന്നത്? നകാരത്തിനാണ് അത് പറയുന്നത്. വാ പദാന്തസ്യ ഏതിനാണ് വിധിക്കുന്നത്? ഏതാണ് നശ്ചവദാന്തസ്യ ജലി വരേണ്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം, നശ്ചവദാന്തസ്യ ജലി. പക്ഷെ അത് വരുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയെന്നിരിക്കില്ല. ഒരാൾക്ക് വേണമെങ്കിൽ ന്യായമായും പറയാം, ഇവിടെ നകാരത്തിന്റെ പരത്തിൽ ജല്ലിരിക്കുന്നു. നശ്ചവദാന്തസ്യ ജലി എന്താ വരേണ്ടത്? സൂത്രപ്രകാരം നിസ്വരം വരേണ്ടതാണ്. പക്ഷെ ഇവിടെ വരുന്നില്ല, കാരണം ഇത് ദൃണ്ണെന്ന് പറയുന്ന അമ്പ്യമാണ്, പദമാണ്. അപ്പോൾ അത് പദാന്തമാണ്, അപദാന്തമല്ല. ദൃണ്ണബ്യമായതുകൊണ്ട് പദമാണ്, നകാരം പദാന്തത്തിലാണ്. അപ്പം നശ്ച അപദാന്തസ്യ ജലി പ്രകാരം ആ സൂത്രം പ്രവർത്തിക്കുന്നില്ല. ദൃൺഭൂ എന്ന് തന്നെ ഇരിക്കും. അമ്പ്യങ്ങളെല്ലാം പദങ്ങളാണ്. അഭ്യാന്തം അപ്പോൾ പദാന്തമായി. ആ ഇപ്പോഴാ അത് ഓർമ്മ വന്നു. ക്ഷത്ത കഴിഞ്ഞ ദിവസം ചോദിച്ചില്ല, പിന്നെ എനിക്ക് അത് ഓർമ്മ വന്നു. ക്ഷത്ത എന്ന് സാറിന് പറയുന്നത് വൈശ്യ സ്ത്രീയിൽ ശൂദ്രനുണ്ടാകുന്ന പുത്രൻ. അപ്പോൾ അശാലമൊക്കെ മാറി വന്നാലും ക്ഷത്താവാണ്, ജാതി അനുസരിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ എന്തായിരുന്നു? വിദുരക്ഷത്ത എന്ന് വിധിക്കുന്നത് അതുകൊണ്ടാണ് വൈശ്യസ്ത്രീയിൽ ജനിക്കുന്നു. പിന്നെ ഇപ്പൊ എന്താ ചോദിച്ചത്? അത് തന്നെ അപരം എന്ന് പറയുന്നത് അത് ഇഷ്ടം എന്നുള്ള അർത്ഥത്തിൽ. രണ്ടു തരത്തിലൊന്നുമില്ല, മൂന്നോ നാലോ തരത്തിലൊക്കെ വേടിച്ചു കളഞ്ഞു. രണ്ടിലെന്തിരിക്കുന്നു? സുപ്തിംഗന്ധം പദം സുബന്ധമായതുകൊണ്ട് അത് നമ്മൾ അവിയ പ്രകടനത്തിൽ പഠിക്കും. അവിയ സുബന്ധമാണ്. പ്രഭു സ്വാതന്ത്ര്യം ആപന്ന യതിച്ഛതി പ്രവൃത്തി ചോദ്യം ചെയ്യരുത്. ഇഷ്ടം ഇഷ്ടം രൂപസിദ്ധിക്കനുസരിച്ച് ഇന്നല്ല. അതിന് പറയുന്ന എന്താണ്? സൂത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സൂത്രം ഒന്ന് തന്നെ വ്യാഖ്യാനം. സൂത്രത്തെ രണ്ടാക്കാറുണ്ട്. ഒരു സൂത്രത്തിനെ രണ്ടാക്കും. അതിനെ യോഗ വിഭാഗം എന്ന് പറയും. ഇപ്പോ ഹലന്ത്യം രണ്ടാക്കി, രണ്ട് സൂത്രമായി, അങ്ങനെയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നിയമങ്ങളെ ഉല്ലംഘിച്ച് ഭാഷ വളർന്നപ്പോൾ നിയമങ്ങൾക്ക് ഭാഷ ഉൾക്കൊള്ളാൻ വയ്യാതെ വന്നു. അപ്പൊ നിയമങ്ങളെ മാറ്റി. അപ്പൊ സൂത്രങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ സൂത്രങ്ങൾക്ക് മാറ്റം വരുത്തി പിൽക്കാലത്ത് ആചാര്യന്മാര്. ഇതൊന്നും പണിനി ചെയ്തല്ല. അപ്പൊ പണിനിയുടെ സൂത്രങ്ങളെ എന്തിനാ നിങ്ങൾ മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇതൊക്കെ പണിനിയും മനസ്സിൽ കണ്ടിരുന്ന കാര്യം തന്നെ എന്നൊരു സമാധാനം പറയും. അതാണ് അതിന്റെ വാസ്തവം. അതിലെല്ലാം പാണിനി മനസ്സിൽ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. പാണിനി വിപ്രീഷയതേ പരം കാര്യം എന്നാ ഉദ്ദേശിച്ചു. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലയിടത്ത് കാര്യം നടക്കാതെ വരും. അപ്പോൾ പരമെന്നുള്ളതിന് ഇഷ്ടമെന്നർത്ഥം പറഞ്ഞു. അപരം എന്ന് പറഞ്ഞാൽ പൂർവ്വം, ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൂർവ്വം. ഇതൊക്കെ പിൽക്കാലത്തുള്ളവർ ചെയ്തു. എന്നാലേ പിന്നീട് വരുന്ന ശബ്ദങ്ങളെല്ലാം സാധൂകരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടല്ലേ പറഞ്ഞു മുനീനാം ഉത്തരോത്തരം പ്രമാണം. അടുത്തു വരുന്നത് കരഭു. കരാത് ഭവതീതി കരഭു. കരത്തിൽ സംഭവിക്കുന്ന നഖം, മാഖൂൻ അല്ലേ? എന്താ പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ? മാഖൂൻ കരഭു. കരഭു അവിടെ ഇതുപോലെ തന്നെ ആദ്യം എന്ത് വരുന്നു? കരഭൂ ഔവന്നിരിക്കുമ്പോൾ ഇകവിണച്ച് വരുന്നു. അതിനെ ബാധിച്ചുകൊണ്ട് എന്ത് വരുന്നു? പ്രഥമിക പൂർവസുവർണ്ണം അതിനെ നിഷേധിക്കുന്നു. നാദിച്ച് അല്ലെങ്കിൽ ദീർഘാധ്യസ്യ. പിന്നെ എന്ത് വരുന്നു? ആ ദീർഘാധ്യസ്യ. നാദിച്ചില്ല, ദീർഘാധ്യസ്യ. പിന്നെ എന്ത് വരുന്നു? അജസ്വന ധാതുപ്രയോ. അതിനെന്ത് ചെയ്യുന്നു? ഓസുപി. ഓസുപി വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ബാധിക്കുന്നു. അതിനെന്ത് ചെയ്യുന്നു? അവിടെ തന്നെ വാർത്തകം വരുന്നു. എന്താണ്? ഗതികാരകൈതര പൂർവസി അന്വേഷ്യത്തെ. പിന്നെ എന്ത് പറയുന്നു? എന്നാസതിയോ നിഷേധിച്ചു. പിന്നെ എന്ത് വരുന്നു? ദൃൻകനാപന വർഷാഭൂശ്വരത്തിലൂടെ വർഷാഭൂ ശബ്ദമാണ്. ദൃൻകര പുന പൂർവസ്യ ഭൂയൻ മക്തവ്യ. പുനഃപൂർവസ്യാന്നിടത്ത് എന്ത് സന്ധ്യ വന്നത്? പരത്തിൽ കവർഗോ പവർഗോ ഉണ്ടോ? പവർഗോ ഉണ്ട്. ദൃൺകന പുനഃപൂർവസ്യ ഭൂ എൺ മക്തവ്യം. എണ്ണു വന്നു. അപ്പൊ എങ്ങനെ വരും? കരഭൂ കരഭൂ കരഭുഹ. പിന്നെ കരഭൂ കരഭൂ കരഭുഹ കരഭം കരഭൂ കരഭുഹ കരഭുഹ ണോ കരഭൂനാം എന്നാണോ? കരഭ്വാം. പിന്നെ കരഭി കരഭൂ കരഭൂഷു ദൃൺഭൂ കരഭൂ. അടുത്തു വരുന്നത് ദൃൺകര പുനർഭൂ. ഇവിടെ കൊടുത്തില്ല, കാരണം അത് സ്ത്രീലിംഗം ശബ്ദമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്. പക്ഷെ പുല്ലിംഗമായിട്ടത് ഉപയോഗിക്കാം, പുനർഭൂ എന്നുള്ള ഉപയോഗിക്കാം. ഊകാരാന്തം, ഊകാരാന്തം കഴിഞ്ഞു, ഇനി അച്ചിൽ ഏതാ വരുന്ന അടുത്ത്? ഐ ഊണ് ഋ ശബ്ദത്തിലൂടെ ആദ്യം വരുന്നത് ധാതൃശബ്ദം. ധാതൃ, ധാതൃ എന്ന് പറയുന്നത് ധാന്യ ധാരണ പോഷണയോ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ധാതാവ്. അന്ന് തൃച്ഛന്ദം അല്ലെങ്കിൽ തൃൻ നമ്മളിനി പഠിക്കും. തൃച്ചല്ലെങ്കിൽ തൃൻ പ്രത്യയം വന്നാൽ ധാതൃശബ്ദം വരും. ധാതൃ ധരിക്കുന്നവൻ ധാതാവ്. ഇവിടെ ആരാണ് ധാതാവ്? വിധാതാവ്. ആരാ? ബ്രഹ്മാവ്. ധാതൃശബ്ദമാണ്, ഋകാരാന്തമാണ്. അപ്പോൾ ഋകാരാന്തമായി കഴിയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഏത് ശബ്ദമാണ്? ക്രോഷ്ട്ര ശബ്ദം പോലെ രൂപങ്ങൾ വരും. അത് മനസ്സിലാക്കിക്കോണം. കാരണം അവിടെ നമ്മൾ ഉകാരാന്തത്തിൽ നിന്ന് ഋകാരാന്തത്തിലേക്ക് പോയി, അതിൻ്റെ ഉപയോഗം വരുന്നത് ഇവിടെയാണ്. ഇപ്പൊ ധാതൃസു എന്നിരിക്കുമ്പോൾ സൂത്രം പ്രാപ്തമാകുന്നു. ഇല്ലേ? ത്രിജ്വത് ക്രോഷ്ട്ര, അത് ക്രോഷ്ട്ര ശബ്ദമല്ല, ധാതൃശബ്ദമാണ്. അപ്പൊ പിന്നെ ഇവിടെ ത്രിജ്വോദ്ഭാവം വരേണ്ട കാര്യമില്ല. അത് ഈ സർവനാമസ്ഥാനമാണോ ആദ്യം വരുന്നത്? ഋതുശനസ്ഫുരിതം സോ അനേഹസാം ചൃതം. ഋതം എന്ന് പറഞ്ഞാൽ ഋദന്തം എന്ന് പറഞ്ഞല്ലേ. ഋതം എന്ന് പറഞ്ഞാൽ ഋദന്ത ശബ്ദം. മുശനസ് പുരിതം സസ് ശബ്ദങ്ങൾക്കെല്ലാം എന്ത് വരും? അനങ്ങ് വരും. എവിടെ? അസംബുദ്ധിയായ സു വരവിരിക്കും. കേവലം സു, സംബുദ്ധിയിൽ വരത്തില്ല. അതുകൊണ്ടാണ് അവിടെ എർത്തെന്ന് പറഞ്ഞത്. പിന്നെ രണ്ട് ശബ്ദം പറഞ്ഞു, അത് ഹലന്തങ്ങളാണ്. ഏതൊക്കെയാണ്? ഉശനസും പുരിതംസസ്. ഇത് രണ്ടും ഹലന്തങ്ങൾ. പിന്നെ വരുന്ന ഇറ് എന്ന് പറയുന്നത് കേവലം ക്രോഷ്ട്ര ശബ്ദത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഋകാരാന്തങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം വരും. ഋദന്തം. അപ്പൊ ഇത് ധാതൃ ഋദന്തമാണ്, അതുകൊണ്ട് അവിടെ അനങ്ങ് വരും. അനങ്ങ് വന്നു കഴിഞ്ഞാൽ എന്ത് ശേഷിക്കും? അൻ. അപ്പൊ രൂപം എങ്ങനെ വരും? ധാതൻ. ഋ പോയി അനങ്ങ് വന്നു, ധാതൻ എന്ന് വരും. ഇതവിടെ എഴുതിയിട്ടുണ്ട്, ധാതൻ. ഋവിന്റെ പരത്തിൽ അന്നിരുന്നു, ഋവ് പോയി അന്നു വന്നു, ധാതൻ സു. സുല് ഉകാരം പോയി, സുന് എന്ത് സംഭവിക്കും? ഹൽഞ്ഞാഭ്യോ ദീർഘാസുദിശ്യവൃത്തം ലോപിക്കും. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ധാതൻ. അവിടെ ധാതൻ എന്ന് പറയുന്ന ബോധയ്ക്ക് ദീർഘം വരും. എങ്ങനെ? ആ തൃൻ തൃച്ച്. കാരണം അവിടെ പറഞ്ഞിരുന്നു തൃൻ അല്ലെങ്കിൽ തൃച്ച്. പ്രത്യഗ്രഹണെ തദ്ദാഗ്രാഹ്യ. അവിടെ തൃന്നന്തമായാലും ശരി തൃജന്തമായാലും ശരി, അവിടെ അത്ര തൃച്ച്, സ്വസ്ത്ര, നത്ര, നേഷ്ട്ര, ക്ഷത്ര്, ഹോത്ര്, ഹോത്ര് എല്ലാം വന്നോ? അത്ര തൃച്ച്, സ്വസ്ത്ര, നത്ര, നേഷ്ട്ര്, തൊഷ്, ക്ഷത്ര്, ഹോത്ര്, പോത്ര്, പ്രശാസ്ത്രഗണം. അതില് ബാക്കിയൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. തൃൻതൃച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇത് തൃജന്തമാണ് അല്ലെങ്കിൽ തൃണന്തമാണ്. അതുകൊണ്ട് ഉപദേക്ക് ദീർഘമെന്നെന്തായി? ധാതാന് സുലോപിച്ചു. ഇനി നകാരം ലോപിക്കും. ഏതാണ്? നലോപ പ്രാതിപദികാന്തസ്യ. അപ്പൊ ഇങ്ങനെ വരും ധാതാ. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇകാരാന്ത ശബ്ദങ്ങളെല്ലാം പ്രഥമ ഏകവചനത്തിൽ ആകാരാന്തമായി ഇരിക്കും. അപ്പൊ പരിചയമുള്ളവർക്കെ മനസ്സിലാവും ഇത് ഋകാരാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ആകാരാന്തം പോലെ തോന്നും. ധാത ധാതൃ ഔ എന്നിരിക്കുമ്പോ, ധാതൃ ഔ എന്നിരിക്കുമ്പോ ഇക്കോണിച്ച് പ്രാപ്തമാകും. അതിനെ ബാധിക്കുന്ന ഏത്? പ്രഥമപൂർവ്വ സുവർണ. അതിനെ നിഷേധിക്കുന്ന ഏത്? നാത്തിച്ചി വരൂ. അത് വരൂ. പിന്നെ എന്തുവരും? ഹൃദോങ്ങി സർവനാമസ്ഥാന യുഹോ. സർവനാമസ്ഥാനം പരമിരിക്കുന്നു കഴിഞ്ഞാൽ ഹൃദന്തമായ അംഗത്തിന് ഗുണം വരും. അപ്പോൾ ഇവിടെ ഏതിനാണ് ഗുണം വരുന്നത്? പ്രകാരത്തിന് ഗുണം വന്നായ സൂത്രം വരും. പുരണ്ടവരോന്നു ധാതൃ ഔ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൂടെ നോക്കിയാൽ ധാതൃ ഔ ധാതരൗ എന്നിരിക്കുന്നു. ധാതൃ ഔ എന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. അത്രൃച്ച് സ്വസ്ത്ര നത്ര നേഷ്ട തുഷ്ട ക്ഷത്രുഹോത്ര പോത്ര പ്രശാസ്ത്രണ. അത് എവിടെയാണ് ദീർഘം വിധിക്കുന്നത്? അസംബുദ്ധോ സർവനാമസ്ഥാനേ. അസംബുദ്ധി സർവനാമസ്ഥാനം പരമിരിക്കുകയാണ്. അപ്പൊ ധാതാരവ് ദീർഘം വന്നു. ധാതാരവ്. അടുത്ത് അസംബുദ്ധി സർവനാമസ്ഥാനത്തിലെല്ലായിടത്തും ഉപതയ്ക്ക് ദീർഘം വരും. വ്രതവും ഈ സർവനാമസ്ഥാന പ്രകാരം എല്ലായിടത്തും ഗുണവും വരും. ഇപ്പൊ ധാതൃ ജസ് എന്നിരിക്കുന്നു, ജകാരം പോയി ശേഷിക്കുന്നു. ധാതൃ അസ് എന്നിരിക്കുമ്പോൾ ആദ്യം ഗുണം വരുമ്പോൾ എന്താവും? വ്രതവും ഈ സർവനാമസ്ഥാനയോ ധാതൃ അസ് ധാതൃ അസ് എന്ന് വരുമ്പോൾ അത്രൻ ത്രിച്ച് സ്വസ്ത്ര നത്ര നേഷ്ട തുഷ്ട ക്ഷത്ര ഹോത്രപോത്ര പ്രശാസ്ത്രീണാം ഉപതയ്ക്ക് ദീർഘം വരുന്നു. ധാതാരഹ ഇവിടെ എഴുതിയിട്ടുണ്ട്. ധാതാരഹ ഉപതാതിരുന്നു, അത് ശ്രദ്ധിച്ചോണം. അടുത്ത് ഹേ ധാതൃ സൂന്നിരിക്കുന്നു. ഇവിടെ പ്രദൂഷന സ്ഫുരുദ്ധം സോ അനേക സാംസ വരുമോ? എന്തുകൊണ്ട്? അസംബുദ്ധ സൗ എന്ന് പറഞ്ഞുകൊണ്ട് അത് വരത്തില്ല. ധാതൃ സുന്നിരിക്കുന്നു. വെറുതോ ഈ സർവനാമസ്ഥാനേ വരുമോ? എന്ത്? അതും അസംബുദ്ധം എന്ന് പറഞ്ഞു. അപ്പൊ അതും വരത്തില്ല. പിന്നെയുള്ള ഏതാണ്? ധാതൃ സംബോധന സുന്നിരിക്കുമ്പോ എന്തുവരും? സ്വസ്യ ഗുണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ധാതൃ സു സുനെന്ത് സംഭവിക്കും? ഹർസുമില്ലല്ലോ. ഇപ്പൊ ധാതരായില്ലേ? ഹൽങ്ങ്യാഭ്യോ ദീർഘാസുദ്ധ്യവൃത്തം അല്ലാതെ വിശേഷിച്ച് പറഞ്ഞിരിക്കുകയല്ലേ. എന്താണ്? രാസസ്യം വരാം. പക്ഷെ ഹൽങ്ങ്യാഭ്യോ ദീർഘാസുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് എന്തുവരും? അതുവന്ന് രാസസ്യാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാര്യം നിന്ന് കിട്ടിയ പോരെ. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ധാതര്. കൂടെ ഉപതയ്ക്ക് ദീർഘം വരുമോ? എന്തുകൊണ്ട്? അസംബുദ്ധി എന്ന് പറഞ്ഞു. സംബുദ്ധിയിലെ ദീർഘം വരും. ഇപ്പൊ ധാതരു എന്നുള്ളടത്ത് എന്തുവരും? വിസർഗം വരുമ്പോ എന്തുവരും? ധാതഹ ധാതഹ എന്ന് പറയുന്നു. ഹേ ധാതഹ ധാതൃ അമ്മന്നിരിക്കുമ്പോ വ്രതവങ്ങി സർവനാമസ്ഥാനയോ ഗുണ. പിന്നെ അത്രൻ തൃച്ച് സ്വസ്ത്ര നത്ര നേഷ്ട്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്രണ പ്രകാരം ഉപതയ്ക്ക് ദീർഘം വന്നു. ധാതാരം. അടുത്ത് ധാതൃ അവന്നിരിക്കുമ്പോ ധാതാരോ. അടുത്ത് ധാതൃ ശസ് എന്നിരിക്കുമ്പോ വ്രതവങ്ങി സർവനാമസ്ഥാന ഗുണം വരുമോ? സർവനാമസ്ഥാനം ഇല്ല. പിന്നെ ഉപതാ ദീർഘം വരുമോ? എന്തുകൊണ്ട്? അപ്പൊ പിന്നെ എന്തുവരും? ധാതൃ പ്രഥമയോ ഒരു സവർണ ദീർഘം വരുന്നു. ധാതൃ ധാതൃ എന്നുള്ളത് ധാതൃ തസ്മാച്ചസോ നഹപും സിദ്ധാതൃ ധാതൃ ദീർഘം വന്നു. ദ്വിതീയ ബഹുവനാണ്. പിന്നെ ധാതൃ ട എന്തുവരുന്നു? വിഭാഷ തൃതീയാദിഷു അജി. എന്താണ് അതിന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്? ക്രോഷ്ടു ഉപാതൃജ്യത്, ഇവിടെ ക്രോഷ്ട ശബ്ദം ഉണ്ടായി. ധാത്ര ടാന്നിരിക്കുമ്പം ഇവിടെ ക്രോഷ്ട ശബ്ദം ഉണ്ടാ, പിന്നെ എന്ത് സംഭവിക്കും? ഹൃദന്റെ ഫലത്തിൽ ആ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഈ കോയണ ചീർകാരത്തിന് രേഖം വന്നിട്ട് ധാത്ര ധാതൃഭ്യാം ധാതൃ ഭീ, അവിടെയൊന്നും വ്യത്യാസമില്ല. ധാതൃ ങ്ങേന്നിരിക്കുന്നു, അവിടെ എന്തുവരും? ഇകണച്ചി ധാത്രേ ധാതൃഭ്യാം ധാതൃഭ്യഹ ഇകണച്ചി വരുന്നു. ധാതൃ അസ് എന്നിരിക്കുന്നിടത്തോ എറുത്ത ഉത് രപരഹ, പിന്നെ ഏതാണ് രാസസ്യ ധാതൃ അസന്നിരുന്നു. അടുത്ത ഒത്തു വന്നപ്പോ എന്തായി? ധാതു ഉപകാരം ഏകാദശിമുഖ്യമാണ്. രപരമാക്കുമ്പോ ധാതൂര് രാസസ്യ സകാരം ലോപിക്കുമ്പോ ധാതൂര്, രേഖത്തിന് വിസർഗം വരുമ്പോ ധാതുഹു ധാതൃഭ്യാം ധാതൃഭ്യ. ഷഷ്ടി ഏകവനം അതുപോലെ തന്നെ ധാതൃ അസന്നിരുന്നു. അവിടുത്തെ ഉത്ത് ഉകാരം ഋകാരത്തിനും പരത്തിലിരിക്കുന്ന അകാരത്തിനും കൂടി ഏകാദേശമായി വന്ന് അതിൽ ര പരം വരുമ്പോൾ ഉരു വരും. ഇപ്പൊ ധാതുരുസ് രാസസ്യസ്സു ലോപിച്ചു, രേപത്തിന് വിസർഗം ധാതുഹോ. ധാത്രോഹോ ധാതൃഹോ എന്നിരിക്കുമ്പോ ഇഗണിച്ച് ധാതൃ ആം എന്നിരിക്കുമ്പോ ഹർസന്നദ്യാപോ നുട്ട് ധാതൃ നാം ദീർഘം വരും. ധാതൃ നാം എന്നിരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് വരുന്നത് ഋവർണം നസ്യണത്വം വാച്യം വാർത്തകം. ഇവർണത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് ഇവിടെ അടുക്കുപ്പാനുവായ അഭിപ്രകാരം വരൂ. എന്തുകൊണ്ട്? രക്ഷാഭ്യാം, ഇവിടെ രക്ഷയല്ല ഇരിക്കുന്നത്, ഇവിടെ എന്താണ്? ഇപ്പോഴാണ് വളർത്തിയകാരം പറഞ്ഞത് റിവർണത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നത്തും വരും. പെണ്ണത്തും വന്നു കഴിഞ്ഞാൽ എന്തായി? ധാതൃണാം ദീർഘം വന്നിട്ട് ധാതൃണാം എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ധാതൃ എന്ന് പറയുന്നിടത്ത് റിവർണത്തിന്റെ പരത്തിൽ നകാരമുണ്ട്, അവിടെ എണ്ണത്തും വരുമോ? പദാന്തസ്യം നിഷേധിക്കും. എവിടെയാണ് നിഷേധിച്ചത്? അത് തന്നെ. എവിടെയാണ് അത് പഠിച്ചതെന്ന്? രാമാൻ. അതുകൊണ്ടത് വരുന്നില്ല. അടുത്ത് ധാത്ര നീ എന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം നമ്മൾ പഠിച്ചത്? അടുത്തോ നീ സർവനാമ വസന, അവിടെ നീ എന്ന് പറഞ്ഞിരിക്കുന്നു. നീ ഇരിക്കുമ്പോഴും എന്തുവരും? ഗുണം വരും. ഗുണം വന്നാൽ രപരം വരുമ്പോ ധാതരി ഈ എന്തുവരും? ധാതരി ധാത്രോഹോ ധാതൃഷോ. ഏവ നപ്ത്രാദേഹ, നപ്ത്രാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നപ്ത്രാദി എന്ന് പറയുന്ന ഏതാണ്? അപ്ത്രൻ അപ്പ് ത്രെന്ന് തൃച്ച് സ്വസ്ത്ര അത്രയും വെട്ടിച്ച് ബാക്കിയുള്ളതാണ് ഇത് നപ്ത്രാദി എന്ന് പറയുമ്പം നപ്ത്ര നേഷ്ട്ര ചൊത്തൊട്ട് ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്ര ഇത്രയും ശബ്ദങ്ങളുടെ രൂപം ധാതൃശബ്ദം പോലെ വരും എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം സൂപരമിരിക്കുമ്പോൾ എന്തുവരും? പ്രദൂഷണസ്പുരിതം സോ അനേക സംസ. പിന്നെ ബാക്കി സർവനാമസ്ഥാനങ്ങളിലെല്ലാം എന്തുവരും? ഇവിടുത്തെ പൊങ്ങി സർവനാമസ്ഥാന ഗുണം വരും. സംബുദ്ധിയിൽ സംബോധനയിൽ എന്തുവരും? എന്താണ്? ഹർസ്വസ്യ ഗുണ വരുന്നു. പിന്നെ ബാക്കി സർവനാമസ്ഥാനത്തിൽ ഗുണമിരിക്കുന്നിടത്തെല്ലാം എന്തുവരും? സർവനാമസ്ഥാനത്തിൽ സർവനാമസ്ഥാനത്തിൽ ഗുണം വരുന്നിടത്തെല്ലാം എന്തുവരും? പുരണ്ടപുരം വന്ന് പിന്നെ അപ്തൃൻ തൃച്ച് സ്വസ്ത്ര നപ്തൃ നേഷ്ട്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ് ഉപദാതിരുകം വരും. പിന്നെ പ്രത്യേകത വരുന്നത് പഞ്ചമിയിലും ഷഷ്ഠിയിലും ഏകവചനത്തിലെ സൂത്രം വരും. തീർത്ഥൗത്ത് രാസസ്യ പുരണ്ടപുര രാസസ്യ ഷഷ്ഠി ഭുവനത്തിൽ എന്ത് വരും? ഷഷ്ഠി ഭുവനത്തില് ഋവർണ്ണം നസ്യണത്വം വാച്യം. സപ്തമി ഏകവനത്തിൽ എന്തുവരും? വൃതോങ്ങി. ബാക്കി അജാതി ഇരിക്കുന്നിടത്തെല്ലാം എന്തുവരും? ഈഗോ ഇണച്ചി. അപ്പോ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിന്റെ രൂപങ്ങൾ ഇതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. സ്വസ്ത്രീ നപ്താദികൾ എങ്ങനെ വരും? നപ്ത നപ്താരോ നപ്താരഹ ഹേ നപ്ത നപ്ത എന്ന് പറയും. ഗുണം വന്ന് സുലോപിച്ച് രേഖത്തിന് വിസർഗം വരുമ്പോൾ നപ്ത ഹേ നപ്താരോ നപ്താരഹ. പിന്നെ നപ്താരം നപ്തൃ പ്രഥമിക പൂർവസവർണ ദീർഘ പദാന്തസ്യ അണത്വത്തെ നിഷേധിച്ചു. പിന്നെ നപ്ത്ര നപ്ത്രഭ്യാം നപ്ത്രഭി നപ്ത്രേ നപ്ത്രഭ്യാം നപ്ത്രഭ്യ നപ്തുഹു വൃതവത് രപരം രാസസ്യ വിസർഗം. നപ്തുഹു നപ്ത്രഭ്യാം നപ്ത്രഭ്യ നപ്തുഹു നപ്ത്രോഹ നപ്തൃണാം നപ്തരി നപ്ത്രോ നപ്തൃഷു. അടുത്തേതാണ് നേഷ്ട്ര. അങ്ങനെയാണ് നേഷ്ഠ നേഷ്ടാരോ നേഷ്ടാര ഹേ നേഷ്ട നേഷ്ടാരോ നേഷ്ടാര നേഷ്ടാരം നേഷ്ടാരോ നേഷ്ട്ര നേഷ്ട്ര നേഷ്ടഭ്യം നേഷ്ടഭി നേഷ്ട്ര നേഷ്ടഭ്യം നേഷ്ടഭ്യം നേഷ്ടു നേഷ്ടഭ്യം നേഷ്ടഭ്യ നേഷ്ടു നേഷ്ടോ നേഷ്ട്രണ നേഷ്ടരി നേഷ്ടോ നേഷ്ടു. അടുത്ത് തൊഷ്ട്ര തൊഷ്ട തൊഷ്ടാരു തൊഷ്ടാര ഹേ തൊഷ്ട തൊഷ്ടാരോ തൊഷ്ടാര തൊഷ്ടാരം തൊഷ്ടാരോ തൊഷ്ട്ര തൊഷ്ട്ര തൊഷ്ടഭ്യം തൊഷ്ടുഭി തൊഷ്ട്രേ തൊഷ്ടഭ്യം തൊഷ്ടുഭ്യ തൊഷ്ടുഹു തൊഷ്ടുഭ്യം തൊഷ്ടുഭ്യ തൊഷ്ടുഹു തൊഷ്ടോ തൊഷ്ട്രണ തൊഷ്ടരി തൊഷ്ടോ തൊഷ്ട. അടുത്ത് ക്ഷത്ര ക്ഷത്താരോ ക്ഷത്താരോ ക്ഷത്താര ക്ഷത്താരം ക്ഷത്താരോ ക്ഷത്ര ക്ഷത്ര ക്ഷത്ര ക്ഷത്രഭി ക്ഷത്രേ ക്ഷത്രഭ്യം ക്ഷത്രഭ്യ ക്ഷത്രു ക്ഷത്രഭ്യം ക്ഷത്രഭ്യ ക്ഷത്രു ക്ഷത്ര ക്ഷത്ര ക്ഷത്രി ക്ഷത്രോ ശത്രു. പിന്നെ ഹോത്ര ഹോത ഹോതാര ഹോതാര ഹേ ഹോത ഹോതാര ഹോതാര ഹോതാര ഹോതാര ഹോത്ര ഹോദ്രഭ്യം ഹോദ്രഭി ഹാത്രേ ഹോദ്രഭ്യം ഹോദ്രഭി ഹോദുഹു ഹോദ്രഭ്യം ഹോദ്രഭ്യ ഹോദുഹു ഹോത്രോ ഹോത്രണ ഹോതരി ഹോത്രോ ഹോതൃ പോത്ര പോത പോതാര പോതാര പോത പോതാര പോതാര പോതാരം പോതാര പോതൃ പോത്ര പോതൃഭ്യം പോതൃഹി പോത്രേ പോതൃഭ്യം പോതൃഭ്യ പോതുഹു പോതൃഭ്യം പോതൃഭ്യ പോതുഹു പോത്രോ പോതൃണ പോതരി പോത്രോ പോതൃഷ. പിന്നെ പ്രശാസ്ത്ര പ്രശാസ്ത്ര ഹേ പ്രശാസ്ത ഹേ പ്രശാസ്താരോ ഹേ പ്രശാസ്താര പ്രശാസ്ത്ര പ്രശാസ്താര പ്രശാസ്ത്ര പ്രശാസ്ത്ര പ്രശാസ്ത്രഭ്യം പ്രശാസ്ത്ര പ്രശാസ്തേ പ്രശാസ്ത്രഭ്യം പ്രശാസ്ത്ര പ്രശാസ്തു പ്രശാസ്ത്രഭ്യം പ്രശാസ്ത്ര പ്രശാസ്ത്ര പ്രശാസ്ത്ര പ്രശാസ്ത്ര പ്രശാസ്ത്ര പ്രശാസ്ത്ര. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഏവ നപ്രാദേഹ. അപ്പൊ നപ്രാദിയുടെ എല്ലാ രൂപവും നമ്മൾ ധാതൃശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. അടുത്തിവിടെ പറയുന്നത് നപ്താദി ഗ്രഹണം വിത്പത്തി പക്ഷേ നിയമാർത്ഥം. എന്താണ് നിയമം? താഴെ പറയുന്നുണ്ട്, ഉണാദി നിഷ്പന്നാനാം തൃൺതൃച് പ്രത്യാന്താനാം സ്വപ്നാശബ്ദാനാം വധാദിർവശ്ചേത് തർഹി നപ്രാദീനാം ഏവ ഇതി നിയമാർത്ഥം. ഇവിടെ നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ ഈ പുസ്തകത്തിൽ, ഈ പുസ്തകങ്ങളിൽ എല്ലാവരുടെയും നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ കൃ വ പ ജി മീ സ്വതി സാധ്യശൂഭ്യ ഉൺ ഒരു സൂത്രമുണ്ട്. ഉണ്ടോ? ആ സൂത്രത്തിൽ നമ്പറിട്ടിരിക്കുന്ന എത്രയാണ്? ഒന്ന്. അപ്പൊ ഇത് അഷ്ടാധ്യായപ്പെടുന്നതാണോ? അഷ്ടാധ്യയിലാണെങ്കിൽ ഒന്നേ ഒന്നേ ഒന്നൊന്നോ ഒറ്റ വിടണം, വെറു വന്നിട്ടിരിക്കുകയാണ്. ഈ സൂത്രത്തില് കൃ വാ പാ ജി മീ സ്വതി സാധ്യ അശൂഭ്യ വിധിച്ചിരിക്കുന്ന പ്രത്യയമാണ് എന്ത്? ഉൺ. ഇതിലെന്താണ്? കരോതി, കാരു, വായു, പായു, ജായു, മായു, സ്വാദു, സാധു, ആശു, ഇത്രയും ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്നു. ഈ കൃ വാ പാ ജി മീ സ്വതി സാധി അശു എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ധാതുക്കളാണ്. ഈ ധാതുക്കളിൽ നിന്ന് ഉണ്ണ വിധിക്കുന്നു. ഇതാദ്യത്തെ സൂത്രം. ഇനി ഇതുപോലെ സൂത്രങ്ങൾ രണ്ടേ മൂന്നേ എന്നിങ്ങനെ പോകും. ഇതിനെ ഉണാദി എന്ന് പറയുന്നു. കാരണം ഇവിടെ ആദ്യത്തെ സൂത്രം ഒന്നാണ്, അതുകൊണ്ടാണ് ഇതിനെ ഉണ്ണ് ആദി എന്ന് പറയുന്നത്. ഇനി വരുന്ന സൂത്രം, ആദ്യത്തെ സൂത്രത്തിലൂടെ ഉണ്ണാണ് വിധിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സൂത്രത്തിൽ. അപ്പോൾ തുടർന്ന് വരുന്ന സൂത്രങ്ങളിൽ ബാക്കി പ്രത്യയങ്ങൾ വിധിക്കും. അപ്പോൾ ആദ്യത്തെ സൂത്രത്തിൽ ഉൺ എന്നൊരു പ്രത്യയത്തെ വിധിച്ചുകൊണ്ട് ഇതിന് മൊത്തത്തിൽ ഉള്ള പേരാണ് ഉണാദി. ഉണ് ആദർ ഏഷാം, ഏത് പ്രത്യയങ്ങളിലാണോ ആദ്യം ഉണ്ണ് വിധിക്കുന്നത്. ഇത് പഞ്ചപാദി ഉണാദി എന്ന് പറയും. അഞ്ച് പാദങ്ങളുണ്ട് അഷ്ടാധ്യായിയിലെ. ഓരോ അധ്യായത്തിനും നാല് പാദങ്ങളുള്ളത് പോലെ ഉണാദിയിൽ അഞ്ച് പാദങ്ങളിൽ സൂത്രങ്ങൾ വിധിക്കുന്നുണ്ട്. അത് സൂത്രത്തിന്റെ എണ്ണത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ദശപാദി ഉണാദി. പത്ത് പാദങ്ങളുള്ള ഒരു ഉണാദിയുണ്ട്. അതിൽ ഇതുപോലെ പ്രത്യയങ്ങൾ വിധിച്ചിട്ട് ഇതേപോലെ ഓരോ ശബ്ദങ്ങളെ ശ്രദ്ധിക്കുന്നു. ഉണാദിയിൽ വരുന്ന പല ശബ്ദങ്ങളും ചിലതൊക്കെ അഷ്ടാധ്യായനം ശ്രദ്ധിച്ചാണ്. എന്നാൽ കൂടുതലും 90-98 ശതമാനവും അഷ്ടാധ്യായിയിൽ ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങളാണ് ഉണാദി വരുന്നത്. അപ്പം അതുകൊണ്ട് പറയുന്നു, അഷ്ടാധ്യായിയിലെ സൂത്രങ്ങളിലൂടെ നേരിട്ട് പല ശബ്ദങ്ങളും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിൽക്കാലത്ത് ഏതോ ഒരു ആചാര്യൻ വന്നിട്ട് ഉണാദികളെ സൃഷ്ടിച്ചു എന്നാണ്. പഞ്ചപാദിയും ദശപാദി. എന്തായാലും ഇത് എടുത്ത് കാണിച്ചത് ഇതിന് ഉണാദി എന്ന് പേര് വരാൻ എന്തുകൊണ്ടെന്നാണ്. ഇത് ആദ്യത്തെ സൂത്രത്തിലെ ആദ്യത്തെ പ്രത്യയം എന്ന് പറയുന്നത് ഉണ്. അതുകൊണ്ട് ഇതിന് ഉണാദി എന്ന് പേര് കിട്ടി, അഷ്ടാധ്യായി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഈ ഉണാദിയിൽ വരുന്ന, ഇപ്പൊ ഇവിടെ തന്നെ നോക്കാം, കരോദീതി കാരു. കാരു എന്ന് പറഞ്ഞാൽ ശില്പി എന്നാണ് അർത്ഥം. അപ്പൊ ഇതൊരു രൂഢശബ്ദമാണ്, ഒരു സ്വപ്നയാണ്. അപ്പൊ പാണിനി ഇത്തര ശബ്ദങ്ങൾ നേരിട്ട് വിധിച്ചിട്ടില്ല. എല്ലാ ശബ്ദങ്ങളും ചിലയിടത്തൊക്കെ ഉണ്ട്. അതിനു പകരം പാണിനി ചില വിദ്യകളാണ് ഉപയോഗിച്ചത്, വിഭാഷ, ബഹുളം, പുഷോദ്ധരാദീനി, യഥോപതിഷ്ഠം, ഇപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ശബ്ദം കൊണ്ട് പാണിനിയുടെ സൂത്രങ്ങൾ ഉപയോഗിച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശോധരാദി എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്, അതിപ്പെടുത്തിയാൽ മതി. അല്ലെങ്കിൽ എവിടെയെങ്കിലും ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സ്വാമി. യോഗ വിഭാഗം പല വിദ്യകളാണെന്ന് വെച്ചാൽ നേരിട്ട് സൂത്രങ്ങളിൽ ഈ വരുന്ന രൂഢശബ്ദങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ആരോഗ്യാചാര്യൻ സൂത്രം ഉണ്ടാക്കിയത്. ഇനി കൃവാ പാജി മീ സ്വതി സദ്യശുഭ്യ ഉണ്ണെന്ന് പറയുന്നത് ചെട്ടു പറയുന്നത് അഷ്ടാധ്യായിയിലെ സൂത്രം തന്നെയെന്നാണ്. ബാക്കിയുള്ള സൂത്രങ്ങളെല്ലാം വേറെ ആരോ ഉണ്ടാക്കിയാണ്, ഇത് അഷ്ടാധ്യായിയിലാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും പാണിനി അത് കഴിഞ്ഞ് നോക്കുക. അടുത്ത സൂത്രം അവിടെ തന്നെ ഉണാദയോ ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഏതേ വർത്തമാനെ സ്വപ്നായാഞ്ച ബഹുളസ് ഉണ്ണ് തുടങ്ങിയ കുറച്ച് പ്രത്യയങ്ങളുണ്ട്, അത് ബഹുളമായി വരുമെന്ന് വെച്ചാൽ എങ്ങനെയാണോ ലോകത്ത് ശബ്ദങ്ങൾ പ്രസിദ്ധമായിരിക്കുന്നത് ആ ശബ്ദങ്ങൾ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഓരോരോ ധാതുക്കളിൽ നിന്ന് ഈ ഉണാദി പ്രത്യയങ്ങൾ ഉപയോഗിക്കാമെന്നാണ്. അത് മൂന്നേ മൂന്നേ ഒന്നിന് പാണിനി എന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ പാണിനി ഈ പറഞ്ഞത് എന്താണ്? ഉണാദി പ്രത്യയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കാം. സ്വപ്നാശബ്ദങ്ങൾ, സ്വപ്നാശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ രൂഢശബ്ദങ്ങൾ എന്ന് പാണിനി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് കൊണ്ടുകൊണ്ട് ഏതോ ഒരാചാര്യം ചോദിച്ചപ്പോൾ ഉണാദികൾ എന്ന് പറഞ്ഞ് പ്രത്യയങ്ങളുണ്ട്. ഏതാണ് ഉണ്? ആദി. നിരവധി പ്രത്യയങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഗൗ ശബ്ദം, ഗൗഹു. അപ്പൊ ഗൗ എന്ന് പറയുന്ന ശബ്ദം എങ്ങനെ ശ്രദ്ധിക്കും? ഗമേർ ഡോസ്, ഒരു ഉണാദി സൂത്രമാണ്. ഗമ ധാതുന്ന ഡോസ് പ്രത്യയം വിധിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഗൗഹു എന്ന് പറഞ്ഞു. ഇത് മറ്റേത് ആചാര്യനും അപ്പൊ കണ്ടുപിടിച്ചു, ഉണാദിയിൽ ഡോസ് എന്നൊരു പ്രത്യയമുണ്ട്. അത് ഗമ ധാതുവിൽ നിന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഗൗ എന്ന് രൂപശ്രദ്ധിക്കും. അസുഖത്തിൽ ഗൗ എന്ന് പറയുന്നത് രൂഢശബ്ദമാണ്. അപ്പൊ ഈ ഉണാദികളെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് പാണിനിയുടെ ഈ സൂത്രം കാരണമാണ്. ഏത്? ഉണാദയോ ബഹുളം എന്ന് പറയുന്ന സൂത്രമാണ്. അപ്പോ ഈ സൂത്രം കണ്ടിട്ട് നമുക്ക് പ്രത്യയങ്ങളെ ഊഹിക്കാം. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്, സ്വപ്നാസു ധാതുരൂപാണി പ്രത്യാശ തതപ്പരെ കാര്യാത് വിദ്യാത് അനുബന്ധം ഏതത് ശാസ്ത്രം ഉണാദിഷു എന്ന് പറഞ്ഞാൽ ചുരുക്കി അത് നമ്മൾ വിശദമായി പഠിക്കും. പറയുന്നത് എന്താണ്? ഉണാദിയിലെ പ്രക്രിയ അനുസരിച്ച് നമുക്ക് പാണിനിയുടെ ആ ധാതുപാഠത്തിലില്ലാത്ത ധാതുക്കളെ ഊഹിക്കാം, അഷ്ടാധ്യായിലില്ലാത്ത പ്രത്യയങ്ങളെ ഊഹിക്കാം, അതുപോലെ അനുബന്ധങ്ങളെ ഊഹിക്കാം. നമ്മൾക്ക് ഏതൊരു ശബ്ദമാണോ ശ്രദ്ധിക്കേണ്ടത് ആ ശബ്ദങ്ങൾക്ക് വേണ്ടി എന്ത് വേണോ ഊഹിച്ചെടുക്കാം, എന്നിട്ട് ആ ശബ്ദത്തെ ശ്രദ്ധിക്കാം. പക്ഷെ അതെല്ലാം രൂഢശബ്ദങ്ങളെ സംബന്ധിച്ചാണ്. വ്യുത്പന്നമായ ശബ്ദങ്ങളാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ കർത്ത കൃധാതു നിന്ന് തിരിച്ച് പ്രത്യയം വന്നു, ധാത ധാന്യധാതു നിന്ന് തിരിച്ച് പ്രത്യയം വന്നു, അതിനൊക്കെ പാണിനി വഴി കണ്ടിട്ടുണ്ട്. ബാക്കി വരുന്ന എല്ലാ രൂഢശബ്ദങ്ങൾക്കും വേണ്ടിയാണ് പാണിനി ഇത് പറഞ്ഞു, ഉണാദയോ ബഹുളം. അപ്പൊ ഈ ഉണാദി ഏതെന്നറിയണമെങ്കിൽ എന്ത് വേണം? ഉണാദി സൂത്രങ്ങളിൽ പോകണം. പഞ്ചപാതി ഉണാദിയോ ദശപാതി ഉണാദിയോ വേണം. അപ്പൊ അവിടെ കുറെ ധാതുക്കളും പ്രത്യയങ്ങളും ഉണ്ട്. അങ്ങനെ ശബ്ദങ്ങളെ ശ്രദ്ധിക്കുന്നു. സ്വപ്നാശബ്ദങ്ങൾ എന്ന് വെച്ചാൽ അഷ്ടാധ്യായി അത് പൂർണ്ണമല്ലാന്നർത്ഥം. അതിൽ ഉൾപ്പെടാത്ത ഒരുപാട് ശബ്ദങ്ങളും ഉണ്ട്. പക്ഷെ അതിനുവേണം പാണിനി ഈ വിദ്യ കണ്ടുപിടിച്ചു, ഉണാദയോ ബഹുളം. ഇതുപോലെ വേറെയും ഉണ്ട് സൂത്രങ്ങൾ. അപ്പൊ ഈ ഉണാദിയിൽ സിദ്ധമാകുന്ന ശബ്ദങ്ങൾ ഉദാഹരണം ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നു, കക്കാരു, വായു, മായു, സ്വാദു. അപ്പൊ ഇത് ഇപ്പോ കാരു അതിന്റെ വിത്പത്തി കൊടുത്തിരിക്കുകയാണ്. കരോദീരി കാരു വിത്പത്തിയാണ്. ഒരു ശബ്ദത്തിനങ്ങനെ വിത്പത്തി പറയാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ശബ്ദം വിത്പന്ന ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിനൊരു പ്രകൃതിയും പ്രത്യയവും ഉണ്ടായിരിക്കും. ഇവിടെ കൃധാതു പ്രകൃതി ഗുണ പ്രത്യയം രണ്ടും ചേർന്ന് എന്തായി കാരു. മനസ്സിലായോ? കൃധാതുവിന്റെ പരത്തിൽ ഉണ്ണു വന്നു കഴിഞ്ഞാൽ ഉണ്ണെന്ന് പറയുന്നത് ണിത്താണ്. പൂർവത്തിയിരിക്കുന്ന എന്താണ്? കൃ. അപ്പൊ ഏ സൂത്രം വരും? പഠിച്ചിട്ടില്ല. പരത്തിലിരിക്കുന്നു ണിത്ത്, പൂർവത്തിലിരിക്കുന്നു ഋ. ഏ സൂത്രം വരും? കൃഹരിക്കുന്നു, പരത്തിൽ ഉണ്ണിരിക്കുന്നു, പരത്തിൽ നെത്തിരുന്നായ സൂത്രം വരും. അച്ചോഞ്ഞണിത്തി. പൂർവത്തിന് വൃദ്ധി വരും. ഋവിന്റെ സ്ഥാനത്ത് ആ രപരം വരും. കാര് പരത്തിലെ ഊ കൂടിച്ചേർക്കുമ്പോന്തായി കാരു. അതിന് പ്രാതിസഞ്ജ വരും, സ്വാദ്ഭക്തി വരും. കാരുഹു ഗുരുഹു ഇങ്ങനെയാണ് പോകുന്നത്. കൃതാന്ത പ്രക്രിയയാണ്, നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ആ സൂത്രം പഠിച്ചുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ കാരു എന്ന് പറയുന്ന ശബ്ദത്തിന് വ്യുത്പത്തിയുണ്ട്, എന്നുവെച്ചാൽ പ്രകൃതിയും പ്രത്യയവും ഉണ്ട്. അതുകൊണ്ടാണ് വിഗ്രഹിക്കുന്നത് കരോദീതി കാരു. പക്ഷെ ഇവിടെ എന്താണ്? ഇത് ഗുണാദിയിലാണ്, അഷ്ടാധ്യായിയിലല്ല. ഇനി ഒരാൾ ഈ ഗുണാദി പ്രത്യയങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെ അംഗീകരിക്കുന്നേ ഇല്ല. അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ കാരു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമെന്ന് എന്താണ് അർത്ഥമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതിന് വ്യുത്പത്തിയില്ല, അതൊരു സ്വപ്ന ഒരു പേരാണ്. എക്സ് വൈ എന്നൊക്കെ പറയുമ്പോൾ ശില്പി എന്നർത്ഥം. ഈ വ്യുത്പത്തി പറയുന്നിടത്ത് ഒരു കുഴപ്പമുണ്ട്. ഇതിന് രൂഢ ശബ്ദങ്ങൾക്ക് വ്യുത്പത്തി പറയുമ്പോൾ, ഉദാഹരണം ഇവിടെ തന്നെ നോക്കുക. കാരു വ്യുത്പത്തി എന്താണ്? കരോതി. കരോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്നവൻ. എന്ത് ചെയ്യുന്നവൻ? എന്ത് ചെയ്യുന്നവനും കരോതി എന്ന് പറയാം. അപ്പൊ കാരു എന്ന് പറയുന്ന ശബ്ദം എന്തും ചെയ്യുന്നവന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് അതിന്റെ തകരാറ്. രൂഢ ശബ്ദങ്ങൾക്ക് വ്യുത്പത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തകരാറ് വരും. ഇപ്പോ ഗച്ഛതീരി ഗൗ, ഗമിക്കുന്നതെല്ലാം ഗൗ ആവോ? മനുഷ്യനും ഗമിക്കുന്നു. ഇപ്പൊ രൂഢശബ്ദങ്ങൾക്ക് വാസ്തവത്തിൽ വ്യുത്പത്തിയുടെ ആവശ്യമില്ല. വ്യുത്പത്തി പറഞ്ഞാലും അതിൽ ലോകപ്രസിദ്ധമായിരിക്കുന്ന അർത്ഥം കിട്ടത്തില്ല. പക്ഷെ ചിലർക്ക് ഒരു വാശി ഉണ്ടെന്നാണ്, ഒരു ശബ്ദം ഉണ്ടോ അതിന് വ്യുത്പത്തിയും ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ധാതുവിൽ നിന്നേ ഒരു ശബ്ദം ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്, വൈയാകരണന്മാർ. എന്നുവെച്ചാൽ കാര്യ ശബ്ദം എന്ന് പറയുന്നത് കൃ ധാതുവിൽ നിന്ന് തന്നെ ഉണ്ടാകണം, അത് വ്യുത്പത്തിപക്ഷം. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഏത് ശബ്ദത്തിനും നമുക്ക് പ്രകൃതിയും പ്രത്യേകത്തെയും കണ്ടുപിടിച്ച് ഒരു വ്യുത്പത്തിയെല്ലാം പറയാം. ദോഷം എന്താണ്? ചിലപ്പം വ്യുത്പത്തി അർത്ഥമായിരിക്കില്ല ശബ്ദാർത്ഥം. സപ്ന അവ്യാപ്തി അതിവ്യാപ്തി എന്നൊക്കെ പറയുന്ന ദോഷങ്ങൾ വരും. ചെയ്യുന്നവൻ കരോതി എന്ന് പറയുന്നത് ഈ കാരു ശബ്ദത്തിന്റെ അർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ്. കാരു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നവൻ. അതിങ്ങന്തം. അങ്ങനെ ഈ അർത്ഥം പറയുന്നതിനാണ് എന്ത് പറയുന്നത്? വ്യുത്പത്തി. വിഗ്രഹം എന്നും പറയാം, അതിനൊരർത്ഥം പറയണ്ടേ? പക്ഷെ അതാണോ എന്റെ അർത്ഥം? ശില്പിയും ചെയ്യുന്നവനാണ്, ശില്പം ചെയ്യുന്നവൻ. പക്ഷെ കരോതി എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടുമോ? അതുകൊണ്ട് ചിലർ പറയുന്നത് ഇത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കരോതി ഇരി കാരു എന്ന് പറയുന്നതിന് പ്രയോജനമില്ല. കാരു എന്ന് പറയുന്ന ശബ്ദത്തിന് അനാദിയായി ഒരർത്ഥമുണ്ട് ഭാഷയിൽ. അതെന്താണ്? ശില്പി എന്നാണ്. അത് ഇങ്ങനെ വ്യുത്പത്തിയിലൂടെയൊന്നും മനസ്സിലാക്കണ്ട, മറ്റു പല രീതിയിലും മനസ്സിലാക്കാം. ലോകവ്യവഹാരത്തിലൂടെ മനസ്സിലാക്കാം. വ്യുത്പത്തി എന്തിനാ? കാരു എന്ന് പറഞ്ഞാൽ ശില്പിയാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? നാട്ടുകാരൊക്കെ പറയുന്ന കേട്ട് ഞാൻ മനസ്സിലാക്കി. നാട്ടുകാരെങ്ങനെ മനസ്സിലാക്കി? അവരുടെ പൂർവികന്മാരിൽ നിന്ന് മനസ്സിലാക്കി. അതിന് വ്യുത്പത്തിയുടെ ആവശ്യമുണ്ടോ? ഇനി കാരു എന്ന് കേട്ടുകഴിഞ്ഞാൽ വ്യാകരണം പഠിക്കാത്തവനും അർത്ഥബോധം ഉണ്ടാവും. അവൻ കരുവതീതി കാരു എന്ന് അറിഞ്ഞിട്ടാണോ മനസ്സിലാക്കുന്നത്? അഷ്ടാധ്യായി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഉണാദി പഠിച്ചിട്ടാണോ? അതുകൊണ്ട് ഒരു കൂട്ടർ പറയുന്നത് ഇത്തരം ശബ്ദങ്ങൾക്ക്, അനാദിയായ രൂഢ ശബ്ദങ്ങൾക്ക് വ്യുത്പത്തി പറയേണ്ട ആവശ്യമില്ല, അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ഒരു കൂട്ടർ. വേറെ കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല, ഒരു ശബ്ദം അങ്ങനെ ഒരു നാമം രൂപപ്പെട്ടു വരണമെങ്കിൽ അതിനൊരു റൂട്ട് ഉണ്ടായിരിക്കണം, അല്ലെ എങ്ങനെ രൂപപ്പെട്ടു വരും? അതിനെന്തോ ഒരു മൂല കാരണം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ ധാതുവിൽ എത്തിച്ചേരും. അപ്പൊ ധാതുവിൽ നിന്ന് തുടങ്ങണം. കൃദന്തമായാലും ശരി, തിങ്ങന്തമായാലും ശരി, തദ്ധിതാന്തമായാലും ശരി, എല്ലാത്തിനും ഒരു ധാതു വേണം, റൂട്ട്. അപ്പോൾ വ്യുത്പത്തി വേണമെന്നൊരു പക്ഷം, വ്യുത്പത്തി വേണ്ട എന്നൊരു പക്ഷം. ഇത് വരുന്നത് പ്രത്യേകിച്ചും ഏതിന്? സംജ്ഞാശബ്ദങ്ങൾക്കാണ്. അപ്പോൾ ഗുണാദിയെക്കുറിച്ചും അങ്ങനെ രണ്ട് പക്ഷമുണ്ട്. ഗുണാദി ശബ്ദങ്ങൾ വ്യുത്പന്നങ്ങളാണെന്നൊരു പക്ഷം, മറ്റൊന്ന് വ്യുത്പന്നങ്ങളെ അല്ലാതെ ഇതൊന്നും. കാര്യശബ്ദം വ്യുത്പന്നമല്ല, എന്നുവെച്ചാൽ അതിലൊരു പ്രകൃതിയും പ്രത്യേകവും വേറെയില്ല, പക്ഷെ അതിനൊരർത്ഥമുണ്ട്. ഈ രണ്ട് പക്ഷം ഗുണാദികളെ സംബന്ധിച്ച് ഈ രണ്ട് പക്ഷമുണ്ട്. ഗുണാദികളെ കുറിച്ച് മാത്രം അങ്ങനെ രണ്ട് പക്ഷം വരാൻ എന്താ കാരണം? ഗുണാദിയിൽ വരുന്നതെല്ലാം സംജ്ഞാശബ്ദങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കാരു, വായു, പായു എന്നെല്ലാം പറയുന്നതെല്ലാം സംജ്ഞാശബ്ദങ്ങളാണ്. അതിന് രണ്ട് പക്ഷമുണ്ട്. ആ രണ്ട് പക്ഷവും അനുസരിച്ചിട്ടാണ് ഇനി അത്രിച്ച് സ്വസ്ത്ര നത്ര നേഷ്ട ക്ഷത്രു ഹോത്ര പോത്ര പ്രശാസ്ത്രണാം എന്ന് പറയുന്ന സൂത്രങ്ങൾ, സൂത്രം എവിടെയൊക്കെ ദീർഘം വിധിക്കും, എവിടെയൊക്കെ ദീർഘം വിധിക്കില്ല എന്ന് തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണോ അവിടെ പറഞ്ഞത്? എന്താണ് വ്യുത്പത്തിപക്ഷേ നിയമാർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ആ വ്യുത്പത്തിപക്ഷം എന്ന് പറയുന്നത് എന്താണ്, അതിവിടെ ഗുണാദിയുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇപ്പോൾ എടുത്ത് വിശദീകരിച്ചത്. അപ്പൊ നമ്മളറിയണം, ഗുണാദി ശബ്ദങ്ങളിൽ രണ്ട് പക്ഷമുണ്ടെന്ന്. വ്യുത്പത്തിപക്ഷം മറ്റൊന്ന് അവ്യുത്പത്തിപക്ഷം. വ്യുത്പത്തിപക്ഷത്തിൽ പ്രകൃതിയും പ്രത്യവും ചേർന്നാണ് ശബ്ദം ഉണ്ടായിരിക്കുന്നത്. അവ്യുത്പത്തിപക്ഷത്തിലാണെങ്കിലോ അനാദിയായി പ്രകൃതി പ്രത്യവിവേചനം ഇല്ല. ഇത് ഗുണാദിയെ സംബന്ധിച്ചുള്ള രണ്ട് പക്ഷം. രൂപം വ്യത്യാസമൊന്നുമില്ല, ശബ്ദം ഒന്നേ ഉള്ളൂ. ഏത് കാരു, അതിന് റൂട്ടുണ്ടോ പ്രത്യയമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് തർക്കം. അതൊന്നുമില്ലെങ്കിലും കാരു എന്ന് പറയുന്ന ശബ്ദം ഉണ്ടോ? ഉണ്ട്. അർത്ഥത്തിന് അത് തന്നെ. അതിന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നമ്മളിപ്പോൾ രണ്ട് കാര്യം പറഞ്ഞുള്ള ഏതാണ്? ഗുണാദിയിലുള്ള വ്യുത്പത്തിപക്ഷവും അവ്യുത്പത്തിപക്ഷവും. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇതുമായിട്ട് എന്താ ബന്ധമെന്നുള്ള കാര്യം നമ്മൾ എത്തിയില്ല, എത്താൻ പോകുന്നതേ ഉള്ളൂ.